ഗുരുപരമ്പരയെ സ്മരിച്ച് ശ്രീമദ് ഭഗവത്ഗീത പതിനാറാം അധ്യായം ശ്ലോകം 19. താൻ അഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജസ്രമശുഭാൻ ആസുരേഷ്വേവയോനിഷ. ഭാഷ്യം താനഹം താൻ അഹം സർവാൻ സന്മാർഗപ്രതിപക്ഷഭൂതാൻ സാധുദ്വേഷിണോ ദിശതശ്ച മാം ക്രൂരാൻ സംസാരേഷ്വേവ അനേക നരക സംസരണമാർഗേഷു നരാധമാൻ അധർമ്മദോഷവത്വാ ക്ഷിപാമി പ്രക്ഷിപാമി അജസ്രം സന്തതം അശുഭാൻ അശുഭകർമ്മകാരിണ ആസുരുഷ്യവക്രൂരകർമ്മപ്രായാസു വ്യാഘ്ര സിംഹാദി യോനിഷു ക്ഷിപാമി. ഇതിനേണ് സംബന്ധം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് സജ്ജനങ്ങളെ ദേഷിക്കുന്നവർ, ഈശ്വരനെ ദേഷിക്കുന്നവർ, അവർക്കെന്ത് സംഭവിക്കുന്നു, അതാണ് ഇവിടെ പറയുന്നത്. മുമ്പ് അവരെ കുറിച്ച് പറഞ്ഞു, മാം ആത്മപരദേഹേഷു, ഞാൻ അവരുടെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും ഇരിക്കുന്നവനാണ്. അങ്ങനെയുള്ള എന്നെ അവർ നിഷേധിക്കുന്നു, നിന്ദിക്കുന്നു, അഭ്യസൂയ നിന്ദ അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താണ് ഫലം? അത് പറയുന്നു. അവരെ താൻ അഹം സർവാൻ സന്മാർഗ പ്രതിപക്ഷ ഭൂതാൻ, സന്മാർഗത്തിന് വിരുദ്ധരായിരിക്കുന്നവർ, ഈശ്വരീയമായ മാർഗത്തെ വിദ്വേഷിക്കുന്നവർ, സാധുദ്വേഷിണ സജ്ജനങ്ങളെ നിന്ദിക്കുന്നവർ, ദിശദശമാം എന്നെയും നിന്ദിക്കുന്നവർ, അവരെന്നെ നിന്ദിക്കുന്നു, ഈശ്വരനെ നിന്ദിക്കുന്നു, ഈശ്വര മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെയും നിന്ദിക്കുന്നു, അങ്ങനെയുള്ള ക്രൂരാൻ ആ ദുഷ്ടന്മാരെ അവരെന്ത് ചെയ്യുന്നു, ക്രൂരാൻ സംസാരേഷ്യവ അവരെ സംസാരത്തിലേക്ക് തന്നെ ഞാൻ ക്ഷിപാമി തള്ളിയിടുന്നു എന്നാണ്. പ്രക്ഷിപാമി മുമ്പ് പറഞ്ഞു അവർ നരകത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നരകം എന്നുള്ളതിന് ഭാഷ്യകാരൻ പറഞ്ഞു വൈതരണി തുടങ്ങിയ നരകങ്ങളിൽ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഈ ലോകത്ത് തന്നെ ഈ സംസാരത്തിൽ തന്നെ അവരെ തള്ളിയിടുന്നു. അനേക നരക സംസരണ മാർഗേഷു, നരക സംസരണ മാർഗം, ജനന മരണ രൂപത്തിലുള്ള ഈ സംസരണം തന്നെ നരകം. ഇവിടെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുക, മനുഷ്യജന്മം കിട്ടാതിരിക്കുക എന്ന് പറയുന്നു. വ്യാഘ്ര സിംഹാദി യോനിഷു ഹിംസ്ര ജന്തുക്കളായും മറ്റും അവർക്ക് ജനിക്കേണ്ടി വരുന്നു. അത്തരം ജന്മങ്ങളിലേക്ക് അവരെ തള്ളിയിടുന്നു. നരാധമാൻ, എങ്ങനെയുള്ളവരാണ് അധമന്മാര്, എന്തുകൊണ്ട് അവർക്കിത് സംഭവിക്കുന്നു? അധർമ്മ ദോഷവത്വ, അവരിൽ അധർമ്മ ദോഷമുള്ളത് കൊണ്ട്. ക്ഷിപാമി പ്രക്ഷിപാമി അജസ്രം നിരന്തരം ജന്മങ്ങൾ തോറും അങ്ങനെയുള്ള ദുഷ്ടന്മാരെ ഓരോ ജന്മങ്ങളിലും അവർക്ക് മനുഷ്യജന്മം കിട്ടാതെ, മനുഷ്യജന്മം കർമ്മ അധികാരമുള്ളത് മനുഷ്യജന്മത്തിലാണ്, നിഷ്കാമകർമ്മവും മറ്റും അനുഷ്ഠിക്കാൻ അവിടെ മാത്രമേ സാധ്യമാകൂ. അതിനൊരവസരം നൽകാതെ ആവർത്തിച്ച് അതാണ് അജസ്രം സന്തതം നിരന്തരം. അശുഭാൻ അശുഭകർമ്മകാരിണ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന, ഹിംസ്രകർമ്മങ്ങൾ ചെയ്യുന്ന ആസുരേഷ്വേവ ക്രൂരകർമ്മപ്രായാസം, എപ്പോഴും ക്രൂരകർമ്മങ്ങൾ മാത്രം ചെയ്യേണ്ടി വരുന്ന വ്യാഘ്രസിംഹാദിയോനിഷു ജന്തുക്കളുടെ ജന്മങ്ങൾ അവർക്ക് നൽകുന്നു, സംയോജയാമി, അത് അവർക്ക് ഞാൻ നൽകുന്നു. ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഈ സംസാരത്തിൽ ലേക്ക് ഈശ്വരൻ തന്നെ തള്ളിയിടുന്നു എന്നാണ്. അവർ സ്വയം നരകത്തിൽ പതിക്കുന്നു എന്നും മുമ്പ് പറഞ്ഞു. ഇവിടെ അതന്നെ പറയുന്നത് താൻ അവരെ അങ്ങനെ ഒരു ജന്മത്തിലേക്ക് തള്ളിയിടുന്നു എന്നാണ് നിന്ദിക്കുന്നവർ. അപ്പോൾ ഈശ്വരൻ അങ്ങനെ ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്ന ജന്മത്തിലേക്ക് ഈശ്വരൻ ജീവന്മാരെ തള്ളിയിട്ട് കഴിഞ്ഞാൽ ഈശ്വരനും ക്രൂരത ആരോപിക്കാം. അപ്പൊ ഈശ്വരൻ അത് ചെയ്യുന്നത് ഒരു ക്രൂരകർമ്മമാണല്ലോ എന്ന് പറയാം. കാരണം എന്തുകൊണ്ടവർ ക്രൂരകർമ്മം ചെയ്യുന്നു? അറിവില്ലായ്മ കൊണ്ട്, അജ്ഞാനം കൊണ്ട്. അജ്ഞാനം കൊണ്ട് ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നവരെ ഈശ്വരൻ സർവജ്ഞനാണെന്ന്, സർവജ്ഞനായ ഈശ്വരൻ ഇങ്ങനെയുള്ള സംസാരത്തിലേക്ക് തള്ളിയിടുകയാണെങ്കിൽ ഈശ്വരനും ദോഷം വരും, ഈശ്വരനും അത് ചെയ്യുന്നത് കൊണ്ട് ക്രൂരനാണെന്ന് വരും. അതിന് സമാധാനം പറയുന്നുണ്ട് ബ്രഹ്മസൂത്രത്തിൽ. അത് നമ്മൾ മുമ്പ് പരാമർശിച്ചിട്ടുള്ളതാണ്. വൈഷമ്യം നൈർഗുണ്യാധികരണം ബ്രഹ്മസൂത്രത്തിൽ രണ്ടാം അധ്യായത്തിൽ. ഈശ്വരൻ അങ്ങനെ ദോഷം വരുമോ? കാരണം ഈശ്വരൻ പരമകാരുണികനാണ്, സർവജ്ഞനാണ്, സർവശക്തനാണ്. ജീവനവന്റെ അവിവേകം കൊണ്ട് പാപകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവനെ നരകത്തിലേക്ക് ഈശ്വരൻ തന്നെ തള്ളിയിടുകയാണെങ്കിൽ ഈശ്വരനും ക്രൂരത വരും. അതുമാത്രമല്ല, ഈ സൃഷ്ടിയിൽ തന്നെ ഉണ്ട് വൈഷമ്യം. ചിലർ സുഖിക്കുന്നു, ചിലർ ദുഃഖിക്കുന്നു. സൃഷ്ടിക്ക് കാരണക്കാരൻ ഈശ്വരനാണ്. ഈശ്വരന് പക്ഷപാതമുണ്ടെന്ന് വരും. ചിലരെ സുഖിക്കുന്നതിന് ഈശ്വരൻ അനുവദിക്കുന്നു, ചിലരെ ദുഃഖിപ്പിക്കുന്നതിന് കാരണക്കാരനായിത്തീരുന്നു. വൈഷമ്യം എന്ന് പറയുന്നതാണ് സൃഷ്ടിയിൽ വരുന്ന വൈഷമ്യം. സൃഷ്ടിയിൽ ഒരിടത്തുനിന്ന് സമാനതയില്ല, ഏറ്റക്കുറച്ചിലുണ്ട്. അത് ഈശ്വരന്റെ സൃഷ്ടിയാണെന്ന് വന്നു കഴിഞ്ഞാൽ ഈശ്വരന് നൈർഗ്രണ്യം വരും. അതായത് ക്രൂരത പോലെയുള്ള കാര്യങ്ങൾ ഈശ്വരനും കൽപ്പിക്കേണ്ടി വരും. ഈശ്വരൻ എന്തിന് ജീവൻ ഈ സംസാരം ഉണ്ടാക്കുന്നു? സംസാരത്തെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ എന്തിന് മോക്ഷം കൊടുക്കുന്നു? അപ്പൊ സംസാരമേ ഇല്ലായിരുന്നെങ്കിൽ മോക്ഷം കൊടുക്കേണ്ട ആവശ്യവും വരത്തില്ലായിരുന്നു. അപ്പൊ ഈശ്വരന്റെ ക്രൂരത കൊണ്ടാണ് ആദ്യം സംസാരത്തെ ഉണ്ടാക്കിയത്, പിന്നെ കാരുണ്യം കൊണ്ട് മോക്ഷം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈശ്വരനും ഒരു അപൂർണത വരും. അതിനാണ് അവിടെ പൂർവപക്ഷവും സമാധാനവും പറയുന്നത്. അവിടെ എന്താണ് പറയുന്നത്? ഈശ്വരൻ അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും വരുന്നില്ല. അവിടെ അതിനെക്കുറിച്ച് ഉള്ള ചർച്ചയിൽ ഭാഷ്യകാരൻ പറയുന്ന സമാധാനമാണ്. കാരണം ഈശ്വരൻ ഒരു സാധാരണ കാരണമാണ്. കാരണം രണ്ടു തരത്തിലുണ്ട്, അസാധാരണ കാരണവും സാധാരണ കാരണവും. സൃഷ്ടിയെ സംബന്ധിച്ച് ഈശ്വരൻ ഒരു സാധാരണ കാരണമാണ്. അതവിടെ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കും. ആണ് വൃഷ്ടി, മഴ. സസ്യങ്ങൾ പലതരത്തിലുണ്ടാകുന്നു. അതായത് മുള്ളുള്ള ചെടികളുണ്ട്, മുള്ളില്ലാത്ത ചെടിയുണ്ട്. ചെടികളിൽ തന്നെ സുഗന്ധമുള്ള പുഷ്പമുണ്ട്, ദുർഗന്ധമുള്ള പുഷ്പമുണ്ട്. ഫലങ്ങൾ തന്നെ മധുരമുള്ളതുണ്ട്, കയ്പുള്ളതുണ്ട്. ഇതിനെല്ലാം വൃഷ്ടി അല്ലെങ്കിൽ മഴ കാരണമായിരിക്കുന്നു. ആ മഴ അവിടെ സാധാരണ കാരണമെന്ന് പറയും. ഇതിനെല്ലാം ഇതിൻ്റെ വളർച്ചയ്ക്ക്, ചെടിയുടെ വളർച്ചയ്ക്കും പുഷ്പം പുഷ്പിക്കുന്നതിനും ഫലങ്ങൾ ഉണ്ടാകുന്നതിനും എല്ലാം മഴ കാരണമാണ്. പക്ഷെ മഴയെ ഒരിക്കലും മധുരമുള്ള ഫലത്തിനും കയ്പുള്ള ഫലത്തിനും മഴയെ കുറ്റം പറയാൻ പറ്റത്തില്ല. മഴ കാരണമാണ്, മഴവെള്ളം കൊണ്ടാണ് അത് കയ്പായി മാറിയത്, അല്ലെങ്കിൽ വൃക്ഷത്തിന് മുള്ളുണ്ടായത്, എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് സാധാരണ കാരണമാണ്. പക്ഷെ മഴയില്ലാതെ ഒരിക്കലും ചെടികൾ ഉണ്ടാകത്തില്ല, പുഷ്പിക്കത്തില്ല, ഫലമുണ്ടാകത്തില്ല. അപ്പം മഴ കാരണമാണ് അതിന് സാധാരണ കാരണം എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ അസാധാരണ കാരണം? വൃക്ഷത്തിനും പുഷ്പത്തിനും ഫലത്തിനും എല്ലാം അതിൻ്റെ ബീജം, വിത്ത്, വിത്തിന് അസാധാരണ കാരണമെന്ന് പറയുന്നു. വിത്തിനനുസരിച്ച് വരുന്ന വൃക്ഷം, മുള്ളുള്ളതും മുള്ളില്ലാത്തതും ഇതെല്ലാം ബീജത്തിനനുസരിച്ചാണ്. അതിന് അസാധാരണ കാരണം അല്ലെങ്കിൽ വിശേഷ കാരണമെന്ന് പറയുന്നു. സൃഷ്ടിയിൽ വരുന്ന വൈചിത്രം അല്ലെങ്കിൽ വൈഷമ്യത്തിന് കാരണം എന്താണ്? അതിൻ്റെ ബീജമാണ്. അതാണ് അസാധാരണ കാരണം. അതിന് ഈശ്വരൻ സാധാരണ കാരണമായിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ പ്രാണികളിൽ വരുന്ന ഈ വൈഷമ്യം, ചിലർ സുഖിക്കുന്നു, ചിലർ ദുഃഖിക്കുന്നു, ചിലർ ദേവലോകത്ത് കഴിയുന്നു, ചിലർ പാതാള ലോകത്ത് കഴിയുന്നു. അവരുടെ പരമമായ സുഖം, മറ്റൊരിടത്ത് ദുഃഖം. ഇനി മധ്യമ ലോകത്ത്, മനുഷ്യലോകത്ത് സുഖവും ദുഃഖവും അനുഭവിച്ച് വേറെ കൂട്ടർ കഴിയുന്നു. ഇതിനുള്ള ഈശ്വരൻ എന്നെ സാധാരണ കാരണമായി സ്വീകരിച്ചിരിക്കുന്നു. അസാധാരണ കാരണം എന്താണ്? പ്രാണികർമ്മം, പ്രാണികളുടെ കർമ്മമാണ്. പുണ്യകർമ്മം കൊണ്ട് സ്വർഗത്ത് പോകുന്നു, പാപം കൊണ്ട് നരകത്തിൽ പോകുന്നു. പുണ്യപാപ മിശ്രമായി മനുഷ്യജന്മം ലഭിക്കുന്നു. അതെല്ലാം വൃക്ഷത്തിനെങ്ങനെയാണോ ബീജം കാരണമായിരിക്കുന്നത്, അതുപോലെ ഈ പ്രാണിവർഗത്തിന് അവരുടെ കർമ്മം കാരണമായിരിക്കുന്നു. അപ്പോൾ ഈശ്വരനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈശ്വരന്റെ സൃഷ്ടി എന്ന് പറയുന്നത് നിരപേക്ഷമാണ്. നമ്മൾ പറയുന്നത് എന്താണ്? സാപേക്ഷമാണ്. ഇതിനെല്ലാം ആശ്രയിച്ച് ഈശ്വരൻ സൃഷ്ടിക്കുന്നു. പ്രാണികളുടെ കർമ്മത്തെ ആശ്രയിച്ച് ആണ് വിധാത എന്ന് പറയുന്നത്. വിധാനം ചെയ്യുന്നു ഈശ്വരൻ. വിധാനം ചെയ്യുന്നതിന് ഇവിടെ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ആ നിയമങ്ങൾക്ക് വിധേയമായി ഈശ്വരൻ സൃഷ്ടിക്കുന്നു. ഈശ്വരൻ സർവകാരണനായിരിക്കുന്നത് വൃഷ്ടി പോലെയാണ്, ഒരു സാധാരണ കാരണനായിരിക്കുന്നത്. അപ്പം ഈശ്വരനിൽ നൈർഘൃണ്യം, എന്താണ് ക്രൂരത തുടങ്ങിയ ദോഷങ്ങളൊന്നും ഈശ്വരനെ ആരോപിക്കാൻ കഴിയത്തില്ല. ഈ വിഷയത്തെക്കുറിച്ച് അവിടെ തുടർന്നും ചർച്ച ചെയ്യുന്നുണ്ട്. ശ്രുതി പറയുന്ന എന്താണ്? സതേവ സൗമ്യമഗ്ര ആസീത്, ആദിയിൽ സത്ത് മാത്രമായിരുന്നു, അവിടെ നിന്നാണ് സൃഷ്ടി ആരംഭിച്ചതെന്നെല്ലാം പറയുന്നു. ഈശ്വരൻ പ്രാണികളുടെ കർമ്മമനുസരിച്ചാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ ആദ്യം സത്ത് മാത്രമായിരുന്നു. ആദ്യത്തെ സൃഷ്ടി എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കും. അങ്ങനെ ശ്രുതിയിലും പറയുന്നുണ്ട് എന്താണ്? ആദ്യം കേവലം സത്ത് മാത്രമായിരുന്നു, അവിടെ നിന്ന് സൃഷ്ടിയുണ്ടായി എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ജീവന്മാരൊന്നും ഉണ്ടായിരുന്നില്ല, കർമ്മം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ സൃഷ്ടിയിൽ ഈ വൈഷമ്യം, ദേവനും മനുഷ്യനും പാതാളവാസികളും എല്ലാം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചോളെ. അതിന് സമാനം പറയുന്നത് എന്താണ്? ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്ന ഒന്നില്ല, സൃഷ്ടി അനാദിയാണ്. ഗീതയിലും പല സ്ഥലങ്ങളിലും പറയും, പ്രകൃതിയും പുരുഷം ജീവ വിദ്യനാദി, പ്രകൃതിയും പുരുഷനും അനാദിയാണ്. അപ്പൊ പ്രകൃതി അനാദിയാണ്. അനാദിയായ സൃഷ്ടിയിൽ പൂർവ കർമ്മങ്ങളെ ആശ്രയിച്ച് ഈശ്വരൻ സൃഷ്ടിക്കുന്നു. അപ്പൊ സൃഷ്ടിക്കൊരു തുടക്കമില്ല. അങ്ങനെയാണെങ്കിൽ ശ്രുതി പറഞ്ഞതോ സതേവ, സത്ത് മാത്രം. ഏവ് ശബ്ദം ഉപയോഗിക്കുന്നത് അന്യവ്യാപൃത്തി, മറ്റുള്ളവരെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, സത്ത് മാത്രമേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അനാദി എങ്ങനെയാവും? അതിനു മുമ്പ് അങ്ങനെ സൃഷ്ടി വരും എന്നത് കൽപ്പാദിയെക്കുറിച്ച് പറയുകയാണ്. ഈ സൃഷ്ടിയുടെ ആദിയെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടി. അനേക യുഗങ്ങളായി തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് പറയുകയാണ്. അത് സത്തായിരുന്നു, കൽപ്പാദി എന്നും പറയും. എവിടെയെല്ലാം സൃഷ്ടിയുടെ ആദിയെക്കുറിച്ച് പറയുന്നുണ്ടോ അതെല്ലാം കൽപ്പത്തിന്റെ ആദിയെക്കുറിച്ച് പറയുകയാണ്. ഛാന്ദോഗ്യത്തിൽ സദേവ എന്ന് പറയുന്നിടത്ത് സത് സുഷുപ്തിയെക്കുറിച്ചും സുഷുപ്തിയിലും അതിനെ യോജിപ്പിക്കുന്നുണ്ട്. കാരണം അത് കഴിഞ്ഞ് പിന്നീട് സുഷുപ്തിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ ജാഗ്രതത്തിന് മുമ്പ് ഒരു സുഷുപ്തി, ആ സുഷുപ്തി എന്തായിരുന്നു? അവിടെ കേവലം സത്ത് മാത്രമായിരുന്നു. ജീവൻ പരമാത്മാവിനോട് ഏകീഭവിച്ചിരുന്ന അവസ്ഥ, അവിടെ ഈ കാണുന്ന ദ്വൈതജാലം, ജാഗ്രത, സ്വപ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആ സത്തിൽ നിന്നാണ് ഈ ജാഗ്രത, സ്വപ്നമെല്ലാം ഉണ്ടായത്. അതിനർത്ഥം അതിനു മുമ്പ് ജാഗ്രത, സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ല, ആ സൃഷ്ടിക്കും മുമ്പും ജാഗ്രത, സ്വപ്നമെല്ലാം ഉണ്ടായിരുന്നു. ഈ ജാഗ്രതത്തിനും സ്വപ്നത്തിനുമെല്ലാം കാരണമായത് ആ സൃഷ്ടിക്കും മുമ്പുണ്ടായിരുന്ന ജാഗ്രത, സ്വപ്നങ്ങളുടെ ബീജമാണെന്ന് പറയാം. അങ്ങനെ ഈ ഒരു ജീവന് വ്യഷ്ടിയിൽ എങ്ങനെയാണോ അതിനെ സമന്വയിപ്പിക്കുന്നത്, അതുപോലെ സമഷ്ടിയിൽ സമന്വയിപ്പിക്കുന്നു. ഒരു കല്പത്തിന്റെ ആദി, അതാണ് സൃഷ്ടി. അതിനു മുമ്പ് പൂർവകൽപ്പം. ആ പൂർവകൽപ്പത്തിൽ ജീവന്മാരുണ്ടായിരുന്നു, ഈ വൈഷമ്യമുള്ള സൃഷ്ടി ഉണ്ടായിരുന്നു. ആ സൃഷ്ടിയെ അനുസരിച്ച് ആ കൽപ്പത്തിന് ശേഷം മഹാപ്രളയം സംഭവിച്ചു. മഹാസുഷുപ്തി വാസിഷ്ഠത്തിനും മറ്റും പറയും. മഹാസുഷുപ്തി, ആ സുഷുപ്തിക്ക് ശേഷം ഈ കാണുന്ന ഈ കൽപ്പത്തെ സൃഷ്ടിച്ചു. ആ മഹാപ്രളയത്തിന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ സത്ത് മാത്രമായിരുന്നു, അതിനർത്ഥം അതിനു മുമ്പ് സൃഷ്ടി ഉണ്ടായിരുന്നില്ലെന്നല്ല. അതിന് ശ്രുതിയിൽ വേറെടുത്ത് പറയും, എന്താണ്? ധാതാ യഥാപൂർവം അകൽപ്പയ, മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ഇതിനെ പറയും, എന്താണ്? ബീജാങ്കുര ന്യായം എന്ന് പറയും. അവിടെ ഭാഷ്യകാരനും പറയും, സൃഷ്ടി എങ്ങനെ നടക്കുന്നു? ബീജാങ്കുര ന്യായം അനുസരിച്ച് നടക്കുന്നു. ബീജത്തിൽ നിന്ന് അങ്കുരം, അങ്കുരത്തിൽ നിന്ന് വീണ്ടും വൃക്ഷം ഉണ്ടാകുന്നു. അങ്കുരം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വരുന്ന മുള, ആ മുളയിൽ നിന്ന് വൃക്ഷമുണ്ടാകുന്നു. ആ വൃക്ഷത്തിൽ നിന്ന് വീണ്ടും ബീജം ഉണ്ടാകുന്നു. ബീജത്തിൽ നിന്ന് വീണ്ടും അങ്കുരം ഉണ്ടാകുന്നു. അതിൽ നിന്ന് വീണ്ടും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കോഴിയും മുട്ടയും, അതുപോലെ അതിനാണ് ബീജാങ്കുര ന്യായം എന്ന് പറയുന്നത്. കോഴിയിൽ നിന്ന് മുട്ട വരുന്നു, അതിൽ നിന്ന് വീണ്ടും കോഴി വരുന്നു, അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന് ബീജാങ്കുര ന്യായം എന്ന് പറയുന്നു. ഇതിനൊരാദിയില്ല. അല്ലെങ്കിൽ നമുക്ക് ഏതിനെയും ആദ്യമായിട്ടെടുക്കാം, രണ്ടു തരത്തിലും എടുക്കാം. ഒന്നിൽ നമുക്ക് ഈ സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന ആ സത്തിനെ ആദ്യമായിട്ടെടുക്കാം, അവിടെ നിന്ന് തുടങ്ങി അടുത്ത ഇതിന്റെ ഫലമായി ഇനി ഇത് അങ്ങോട്ട് തുടർന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നോട്ട് പോകണം, ഈ സൃഷ്ടിക്ക് മുമ്പ് സത്തായിരുന്നു, ആ സത്തിന് പൂർവ്വ സൃഷ്ടി, അത് പിറകിലോട്ട് പോകുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മുമ്പിലോട്ടും പിറകിലോട്ടും പോകും. സൃഷ്ടിക്ക് മുമ്പുള്ള സത്തിൽ നിന്ന് പിന്നോട്ടും പോകാം, ആ സത്തിൽ നിന്ന് മുന്നിലോട്ടും പോകാം. ഇത് അനാദിയായി തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ആദി വേണമെന്നില്ല. കാരണം ഇതെല്ലാം അവിച്ഛിന്നമായിരിക്കുന്ന കാലത്തിന്റെ കാലസന്ധതിയാണ്. കാലത്തിന് ആദി കൽപ്പിക്കാൻ സാധ്യമല്ല. കാരണം ആദി എന്ന് പറയുന്നതും കാലമാണ്. അപ്പോൾ കാലകാര്യമാണിതെല്ലാം. അതുകൊണ്ടവിടെ ആദി എന്ന് പറയുന്നത് കൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അനാദിയാണ്. അനാദിയായിരിക്കുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈശ്വരൻ പൂർവ്വപൂർവ്വ കൽപ്പങ്ങളെ സൃഷ്ടി ആശ്രയിച്ച് പുതിയ പുതിയ കൽപ്പങ്ങളെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈശ്വര സൃഷ്ടി സാപേക്ഷമാണ്. ഇത് സൃഷ്ടിയെ അംഗീകരിച്ചുകൊണ്ട് ഈ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് സമാധാനം പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു വിചാര രീതിയെ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് സർവസമ്മതമായിട്ടുള്ള കാര്യമാണ്. അദ്വൈതികൾ മാത്രമല്ല, രാമാനുജനും മാധ്വനുമെല്ലാം സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തരത്തിൽ സൃഷ്ടിയെ അനാദിയെ സ്വീകരിക്കാം അദ്വൈതിക്ക് സമ്മതമായ കാര്യമാണ്. ഇനി സൃഷ്ടിയെ നിഷേധിക്കുന്ന പാരമാർത്ഥികമായ തലത്തിൽ സൃഷ്ടിയെ നിഷേധിക്കുന്നുണ്ട് അദ്വൈതത്തിൽ. അവിടെ ഇതൊന്നും ബാധകമല്ല. സൃഷ്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടിയുടെ വൈഷമ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് മറ്റൊരു ചിന്താരീതിയാണ്. ഇവിടെ അങ്ങനെയല്ല, സൃഷ്ടി അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്. ഇവിടെ ഭഗവാൻ പറയുന്നു, ഞാൻ അവരെ നരക യോനികളിലേക്ക് തള്ളിയിടുന്നു, എറിയുന്നു എന്ന് പറയുന്നു. ശുഭാമി എന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ്, എറിഞ്ഞു കളയുന്നു എന്നാണ്. അതുകൊണ്ട് ഈശ്വരന്റെ ആരോ ദോഷങ്ങളൊന്നും ആരോപിക്കാൻ സാധ്യമല്ല. കാരണം ഈശ്വരൻ അവന്റെ കർമ്മമനുസരിച്ച് അവന് ജന്മത്തെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. അല്ലാതെ ഈശ്വരന് ദോഷങ്ങളൊന്നും ആരോപിക്കാൻ ഇത് കാരണമാകുന്നില്ല ഈ ശ്ലോകം. അതുകൊണ്ടാണ് ഇതവിടെ വിശദമായി ചർച്ച ചെയ്തത്. അതുകൊണ്ട് അവനവന്റെ കർമ്മമനുസരിച്ച് ഫലമുണ്ടാകുന്നു എന്നേ ഇതിന് താല്പര്യമുള്ളൂ. താനഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജസ്രമശുഭാൻ അസുരേഷ്വേവ യോനിഷു. ആസുരീം യോനിം ആപന്നാ മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യേവ കൗന്ദേയ തതോ യാന്ത്യധമാം ഗതിം. ആസുരീം യോനിം ആപന്നാഃ പ്രതിപന്നാഃ മൂഢാഃ അവിവേകിനഃ ജന്മനി ജന്മനി പ്രതിജന്മ തമോ ബഹുളാ ഏവ യോനിഷു ജായമാന അധോ ഗച്ഛന്തു മൂഢാഃ മാം ഈശ്വരം അപ്രാപ്യ അനാസാദ്യേവ. അങ്ങനെ യാസുര യോനികളെ പ്രാപിക്കുന്നവർ, മൃഗജന്മങ്ങളെയും മറ്റും പ്രാപിക്കുന്നവർ, മൂഢാഹ അവിവേകിനഹ, കർമ്മമാണ് കാരണമെന്ന് പറഞ്ഞു. കർമ്മത്തിന് കാരണം രാഗം, മൂലകാരണമായിരിക്കുന്നു അവിവേകം അല്ലെങ്കിൽ അജ്ഞാനം. അപ്പോൾ അജ്ഞാനം, രാഗം, കർമ്മം ഇതെല്ലാം ചേർന്നിരിക്കുന്ന ജീവന്മാർ അവരെയാണ് ഇവിടെ അവിവേകികൾ എന്ന് പറയുന്നത്. ആ അവിവേകികൾ ജന്മനി ജന്മനി പ്രതിജന്മ ഓരോ ജന്മങ്ങളിലും തുടർന്ന് വരുന്ന ഓരോ ജന്മങ്ങളും ഈശ്വരൻ അവരെ ഈ നരക ജന്മങ്ങളിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്ന ഓരോ ജന്മങ്ങളും തമോ ബഹുളാസ് ഏവ യോനിഷു, തമോ ബഹുളമായ ജന്മങ്ങളിൽ, വിവേകമില്ലാത്ത ജന്മങ്ങളിൽ, മൃഗജന്മങ്ങളിലും മറ്റും ജായമാന ജനിക്കുന്നു. ഇതെല്ലാം പുനർജന്മം ഉണ്ടെന്നുള്ളതിന് പ്രമാണമാണ്. ജായമാന എന്ന് വെച്ചാൽ ജനിക്കുന്നവരാകുന്നു. അനേക ജന്മങ്ങളിൽ അവർ ജനിക്കുന്നു. അങ്ങനെ ജനിച്ചിട്ട് ആ ജീവൻ എന്ത് ചെയ്യുന്നു? അധോ ഗച്ഛന്ത, ജീവൻ അധപ്പതനം ഉണ്ടാകുന്നു. ജീവൻ ഊർധ്വഗമനം ഉണ്ടാകുന്നില്ല. ജീവനിൽ സാത്വികമായ സംസ്കാരം ഉണ്ടായി മോക്ഷത്തിനു വേണ്ടി അവൻ പരിശ്രമിക്കുന്നില്ല. ആധ്യാത്മിക മാർഗത്തിന് അവന് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. മൂഢാഹ മാം ഈശ്വരം അപ്രാപ്യ അനാസാദ്യവ, അവൻ ഈശ്വരനെ പ്രാപിക്കാതെ. ഇതാണ് ബീജാങ്കുര ന്യായം എന്ന് പറയുന്നത്. അവന്റെ ബീജത്തിനനുസരിച്ച് അവനിൽ അങ്കുരം ഉണ്ടാകുന്നു, അതിനനുസരിച്ച് വീണ്ടും അവനിൽ ബീജങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ അവൻ നാശത്തിൽ നിന്നും നാശത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഹേ കൗന്ദേയ, തഥ തസ്മാദപി യാന്തി അധമാം നികൃഷ്ടതമാം ഗതിം. ഞാൻ ഏത് ജന്മമാണോ അവന് കൊടുക്കുന്നത് അതിലും മോശമായ ജന്മങ്ങളിലേക്ക് വീണ്ടും അവൻ പോകുന്നു. അവിടെ അവന് ഉയർച്ച ഉണ്ടാകുന്നില്ല. എങ്ങനെ മാം അപ്രാപ്യേവ, ഇത് ഇന്ന മത്പ്രാപ്തോ കാചിതപ്യാശങ്ക അസ്തി അതോ മശിഷ്ട സാധ് മാർഗം അപ്രാപ്യ ഇത്യർത്ഥ. ഈശ്വരപ്രാപ്തിക്ക് അവന് യാതൊരു അവസരവും ഉണ്ടാകുന്നില്ല എന്നർത്ഥം. മശിഷ്ട സാധ് മാർഗം അപ്രാപ്യ, ഞാനിവിടെ നിനക്ക് ഉപദേശിച്ചു തന്ന ഈ സജ്ജനങ്ങളുടെ മാർഗത്തെ ഒരിക്കലും പ്രാപിക്കാൻ കഴിയാതെ അവൻ ആ സജ്ജന നന്ദയുടെ ഫലമായി ഈശ്വര നന്ദയുടെ ഭഗവാൻ ഫലമായി അവൻ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ പോകുന്നവർ അങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തിച്ചേരും? അനന്തകാലങ്ങളെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. എന്നെങ്കിലും പൂർവ്വപുണ്യങ്ങൾ ലേശം കൊണ്ട് അവനിലും കാണും പൂർവ്വപുണ്യ ലേശം. എന്തുകൊണ്ട്? ജന്മ അനാദിയായതുകൊണ്ട്. ജന്മ അനാദിയായിരിക്കുന്നത് കൊണ്ട് ആ ജന്മത്തിൽ പാപത്തിന്റെയും പുണ്യത്തിന്റെയും സ്വാധീനം ഉണ്ടായേ തീരും. അതിൽ പാപം അധികരിച്ചു വരുന്നത് കൊണ്ടാണ് അവൻ ഈശ്വരനെ നിന്ദിക്കുന്നത്, സജ്ജനങ്ങളെ നിന്ദിക്കുന്നത്. അതിന്റെ ഫലമാണ് വീണ്ടും അനന്ത ജന്മങ്ങളിലുള്ള ഈ സംസരണം. പക്ഷേ പ്രപഞ്ചം സംസാരഗതി ദ്വന്ദ്വാത്മകമായതുകൊണ്ട് പുണ്യപാപം മിശ്രമായതുകൊണ്ട് അങ്ങനെ നിന്ദിക്കുന്നവൻ തന്നെ പുണ്യ സംസ്കാരം കാണും. അത് മന്ദമായിരിക്കുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവൻ ചെയ്ത ഈ പാപത്തിന്റെ ഫലം ഈ അനേക ജന്മങ്ങളിൽ അനുഭവിച്ചു തീരുമ്പോൾ അവനിലിരിക്കുന്ന അല്പമായ പുണ്യം അത് ഫലം കൊടുക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ ഈശ്വര അനുഗ്രഹം ഉണ്ടാകുന്നു. വീണ്ടും അവൻ തിരിച്ച് സഞ്ചരിക്കാൻ തുടങ്ങും. എത്ര കാലം അവൻ പിന്നിലോട്ട് പോയോ അത്രയും കാലം അവൻ വീണ്ടും തിരിച്ച് സമയമെടുത്ത് വീണ്ടും മനുഷ്യജന്മത്തിൽ വന്ന് അവിടെ നിന്ന് വീണ്ടും അവൻ പുണ്യബലം കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കും. ഊർധ്വഗമനം വീണ്ടും ആ ജീവനുണ്ടാകും. അതിന് അനന്തകാലങ്ങൾ വേണ്ടിവരും. അതാണ് ഇവിടെ അധമാം ഗതി അധമമായ ഗതിയെ അവൻ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നു. ഈശ്വര അനുഗ്രഹം ഉണ്ടാകുന്നതുവരെ അവന് ആ ഗതി തുടരേണ്ടി വരും. അതുകൊണ്ട് ആവർത്തിച്ചു പറഞ്ഞു, ജന്മനി ജന്മനി, അനേക ജന്മങ്ങളിൽ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ദുർലഭമായിരിക്കുന്ന മനുഷ്യജന്മം ലഭിച്ചാൽ ഓരോ ഈശ്വര പ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കാതിരുന്നാൽ, ആത്മീയ സാധനങ്ങളിൽ താല്പര്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ദുർലഭമായ മനുഷ്യ ശരീരം നഷ്ടപ്പെടും. അധമമായ അനേക യോനികളെ പ്രാപിക്കേണ്ടി വരും. അനേക ജന്മങ്ങളിൽ പാപഫലം അനുഭവിക്കേണ്ടി വരും. അത് വലിയ ജീവനെ സംബന്ധിച്ച് വലിയ നഷ്ടമായി തീരും. അക്കാര്യമാണ് ഇവിടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത്. ആസുരീം യോനിം ആപന്ന മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്ത്യധമാം ഗതിം. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മന കാമക്രോധസ്തഥാ ലോഭ തസ്മാദേതത്രയം ത്യജേത്. സർവസ്യ ആസുര്യ സമ്പദ സംക്ഷേപോ അയമിച്ചതി. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ ചുരുക്കി പറയുകയാണ്. ആസുരി സമ്പത്തിനെ സംക്ഷേപിച്ച് പറയുകയാണ്. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. യസ്മിൻ ത്രിവിധേ സർവ ആസുര സമ്പദ്ഭേദു അനന്തോപി അന്തർഭൂതി. നമ്മുടെ ഭാഷകാരം പറയുന്നു, ഈ ആസുരീ സമ്പത്ത് എന്തിനെ ഇത്രയൊക്കെ വിശദീകരിച്ച് പറഞ്ഞു? ഇത്രയും വിശദീകരിച്ച് പറഞ്ഞാലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. എന്തുകൊണ്ടത് അനന്തമാണ്? ജീവന്മാരനന്തമാണ്. ആ ജീവന്മാരുടെ അനന്ത ഭാവങ്ങളാണ് ആന്തരികമായിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആസുരീ സമ്പത്ത് നമ്മൾ സമ്പാദിച്ചിരിക്കുന്ന അനന്തമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ജീവനാവെന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം തന്നിലിരിക്കുന്ന ഇത് ആസുരഭാവമാണ്, ദൈവീഭാവമല്ല എന്നവൻ തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞു. പ്രകടമാകുന്നതിനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ പറഞ്ഞത് തന്നെ ഈ മൂന്നെണ്ണത്തിൽ അന്തർഭവിക്കുന്നു. യത് പരിഹാരേണ പരിഹൃതശ്ചഭവതി. കാമക്രോധലോഭം എന്ന് പറയുമ്പോൾ എല്ലാം അതിൽ ഉൾപ്പെട്ടു കഴിഞ്ഞു. എന്തുകൊണ്ട് അതിനെ ചുരുക്കി പറയുന്നു? ഈ അനന്തമായ ആസുരഭാവങ്ങളെ പരിഹരിക്കുന്നതിന്, ഇല്ലാതാക്കുന്നതിന് ഈ കാമക്രോധലോഭങ്ങളെ ഇല്ലാതാക്കിയാൽ മതി, എല്ലാം നശിച്ചോളും. യത് പരിഹാരേണ, ഈ കാമക്രോധലോഭങ്ങളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പരിഹൃതശ്ചഭവതി, പരിഹരിക്കപ്പെടും. യന്മൂലം സർവസ്യ അനർത്ഥസ്യ, ഈ സർവ അനർത്ഥങ്ങൾക്കും കാരണമായിരിക്കുന്നത് കാമക്രോധലോഭങ്ങളാണ്. തദ്ദേശിച്ചതി അക്കാര്യം ഇവിടെ ഭഗവാൻ പറയുന്നു. ത്രിവിധം ത്രിപ്രകാരം നരകസ്യ പ്രാപ്തു ഇതം ദ്വാരം. ഇമ്പ് വർണ്ണിച്ച ആസുരയോനികൾ, നരകങ്ങൾ, ഇതിനെല്ലാം പ്രാപ്തവും ഇതിനെല്ലാം പ്രാപിക്കുന്നതിന് ദ്വാരം, അതിന്റെ വഴി ഇതാണ്. നാശനമാത്മനഃ, തന്റെ നാശത്തിന് ഉള്ള മാർഗം ഇതാണ്. യദ്വാരം പ്രവിശന്നേവ നശ്യതി ആത്മാ കസ്മൈചിത് പുരുഷാർത്ഥായ യോഗ്യോനുഭവതി. ആ മാർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ കാമക്രോധലോഭങ്ങൾക്ക് വഴിപ്പെട്ടു പോയാൽ അതതിന്റെ തുടക്കമാണ്. പ്രവിശന്നേവ, അതിലേക്ക് അതങ്ങ് കടന്നു വന്നാൽ മതി അവന്റെ ഉള്ളിൽ അവൻ ആത്മാ കസ്മൈചിത് പുരുഷാർത്ഥായ യോഗ്യോനുഭവതി. അവന് സർവപുരുഷാർത്ഥങ്ങളും നശിക്കുന്നു. അവനൊരു പുരുഷാർത്ഥത്തിനും പ്രാപിക്കുന്നതിന് അധികാരി അല്ലാതായിത്തീരുന്നു. അത ഉച്ചത് ദ്വാരം നാശനമാത്മനഃ, സ്വന്തം നാശത്തിന്റെ വഴിയാണത്. കാമക്രോധങ്ങൾക്ക് വഴിപ്പെട്ടു പോവുക. ഏതൊക്കെയാണത്? ശ്ലോകത്തിൽ പറയുന്നു, കാമഹ ക്രോധ തഥാ ലോഭ തസ്മാത് ഏതത്രയും ത്യജേത്. കാമക്രോധലോഭങ്ങളെ കുറിച്ചെല്ലാം നേരത്തെ വിശദീകരിച്ചാണ്, അതിനി വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇത് മൂന്നും ത്യജിക്കണം. യഥ ഏതദ്വാരം നാശനമാത്മനഃ തസ്മാത് കാമാതിത്രയം ഏതത് ത്യജേ. അതുകൊണ്ട് ഈ കാമാതിത്രയത്തെ ത്യജിക്കുക, സർവ അനർത്ഥ ബീജമാണത്. മുമ്പ് പറഞ്ഞ സംസാരഗതിക്കെല്ലാം ഇത് കാരണമാണ്. അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞിരിക്കുന്നു, ഇത് ത്യജിച്ചു കഴിഞ്ഞാൽ സംസാരത്തെ ത്യജിച്ചു. ഇതൊരുവനിലുണ്ടെങ്കിൽ സംസാരം അനവരതമായി അവനിൽ തുടർന്നു പോകുന്നു. അതിവിടെ ഓർമ്മിപ്പിക്കുന്നു. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനം ആത്മനഃ കാമക്രോധസ്തഥാ ലോഭ തസ്മാദേതത്രയം ത്യജേത്. ഏതേർവിമുക്ത കൗന്ദേയ തമോദ്വാരേ സ്ത്രിഭിർനരഃ ആചരത്യാത്മനശ്രേയ തതോ യാതി പരം ഗതിം ത്യാഗസ്തുതിര്യം. എന്താണ് പരമാർത്ഥത്തിലുള്ള ത്യാഗം? അത് പറയുകയാണ്. നമ്മൾ സന്യാസം എന്നെല്ലാം പറയുകയാണ്. എന്താണത്? അതിനെ സ്തുതിക്കുകയാണ്. ഏതേഹി വിമുക്ത കൗന്ദേയ അല്ലയോ കൗന്ദേയ, ഇതിനെ ഉപേക്ഷിക്കുക, അതാണ് ത്യാഗം അല്ലെങ്കിൽ സന്യാസം എന്ന് പറയുന്നത്. തമോദ്വാരേഹി തമസഹ നരകസ്യ ദുഃഖമോഹാത്മകസ്യ ദ്വാരാണി കാമാദേഹ. തമസിനുള്ള നരകത്തിലേക്കുള്ള നരകം, പരമാർത്ഥത്തിലുള്ള നരകം എന്താണ്? ദുഃഖമോഹാത്മകമാണ് നരകം. ദുഃഖവും മോഹവും തന്നെയാണ് നരകം. പ്രത്യേകിച്ചൊരു ലോകമുണ്ട് അവിടെ, അത് കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നെല്ലാം പുരാണങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും ഇവിടെ പറയുന്നു, ദുഃഖവും അതിന് കാരണമായിരിക്കുന്ന മോഹവും അത് തന്നെയാണ് നരകം. ആ നരകത്തിലേക്കുള്ള ദ്വാരമാണ്, വാതിലാണ് കാമാദേഹ. കാമാദികൾ തേഹി ഏതേഹി ത്രിഭിഹി വിമുക്ത നരഹ ആചരതി അനുതിഷ്ഠതി. ഒരു ജീവന് ഈ കാമാദികളിൽ നിന്ന് ഉള്ള മോചനത്തിലൂടെയേ മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും. കാമാദികളെ ജയിച്ചുകൊണ്ട് മാത്രമേ ആചരതി അനുതിഷ്ഠതി ശ്രേയസ്സിനെ ആചരിക്കാൻ കഴിയൂ. എന്ന് പറഞ്ഞാൽ ജപവും തപവും അനുഷ്ഠാനങ്ങളുമെല്ലാം ഒരുവൻ കാമാദികളെ ജയിച്ചുകൊണ്ട് അനുഷ്ഠിച്ചാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് ഇവിടെ തീർത്ത് പറയുകയാണ്. എന്നുവെച്ചാൽ ഇതിനെല്ലാം ഉള്ളിൽ അടക്കി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു നിയന്ത്രണമില്ലാതെ മറ്റ് എന്ത് സാധനങ്ങൾ അനുഷ്ഠിച്ചാലും അതെല്ലാം നിഷ്പ്രയോജനമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം സാധനങ്ങൾ അനുഷ്ഠിച്ചാലും ശരി, അത് ഈ കാമാദികളെ ജയിക്കുന്നതിന് ഉപകരിച്ചില്ലെങ്കിൽ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. അതാണ് നരഹ ആചരതി അനുതിഷ്ഠതി. ഇതിൽ നിന്ന് മുക്തനായിക്കൊണ്ട് മനുഷ്യൻ സാധന അനുഷ്ഠിക്കുന്നു എന്നാണ്. സാധനാനുഷ്ഠാനം ഇതിൽ നിന്ന് മുക്തനാകാൻ വേണ്ടിയായിരിക്കണം. ആത്മനഹ ശ്രേഹ യത് പ്രതിബദ്ധ പൂർവ്വം ആചരതി തത് അപഗമാദാചരതി തഥ തദാചരണാദ്യാദി പരാംഗതി മോക്ഷം. ആത്മനഹ ശ്രേയ, ആത്മാ തന്റെ ശ്രേയോ മാർഗം, അതിന് പ്രതിബദ്ധമായിരിക്കുന്നത് ഈ കാമക്രോധാദികളാണ്. അത് പ്രതിബദ്ധമായിരിക്കുമ്പോൾ പൂർവ്വം ആചരതി, അവന് ഇതൊന്നും അനുഷ്ഠിക്കാനേ കഴിയത്തില്ല. കാമാദികൾ അവന്റെ ഉള്ളിൽ ശക്തമാണെങ്കിൽ അവന് ആത്മീയ സാധനകളൊന്നും അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ഈശ്വര ഭജനത്തിന് അവന് മനസ്സ് വരത്തില്ല. ശ്രേയോ മാർഗത്തിലുള്ള ഈശ്വര ഭജനം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാമാദികൾ പ്രാപിക്കുന്നതിന് വേണ്ടി വരെ തന്നെ ഈശ്വരനെ ഭജിക്കാം, അതിനിതൊന്നും തടസ്സമല്ല. കാമം തന്നെ അതിന് സഹായം. കാമ്യമായ പലതും നേടണം, അതിനുവേണ്ടി അവൻ ഈ കാമനയോടുകൂടി ഈശ്വരനെ ഭജിക്കുന്നു. ഇവിടെ അത്തരക്കാരെ കുറിച്ചല്ല പറയുന്നു. മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ അസുരന്മാരുടെ ഈശ്വര ഭജനത്തെ കുറിച്ചല്ല പറയുന്നു, രാക്ഷസന്മാരുടെ ഈശ്വര പൂജയെ കുറിച്ചല്ല പറയുന്നു. ശ്രേയോ മാർഗത്തിലൊരാൾ ഭൗതികമായി നമ്മൾ പലതും നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാമക്രോധങ്ങളെല്ലാം ഉള്ളിൽ വച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈശ്വരനെ ഭജിക്കാം. അസുരന്മാരും എല്ലാം അങ്ങനെ ഭജിച്ചിട്ടാണ് അവർ ആസുരശക്തികളെയൊക്കെ സമ്പാദിക്കുന്നത്. അത് എല്ലാം എന്താണ്, കാമപൂർത്തിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈശ്വരനെ ഭജിക്കും. അവർ ആഗ്രഹിക്കുന്നതൊക്കെ ഈശ്വരൻ കൊടുക്കും. അവർ ചിലപ്പോൾ ഇന്ദ്രപദവി ആഗ്രഹിക്കും, അതുവരെ അവർക്ക് കൊടുക്കും. അസുരന്മാരുടെ കാര്യമല്ല ഇവിടെ പറയുന്നു. അപ്പോൾ ഭൗതികമായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ഈശ്വരനെ ഭജിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നു, മറിച്ച് ശ്രേയഹ, മോക്ഷമാർഗത്തെ ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഭൗതികമായാലൊന്നും ആഗ്രഹിക്കുന്നില്ല. സമ്പത്തോ യശസ്സോ ഒന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല, ഈശ്വരനെ മാത്രം ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവൻ എന്താണ്, പ്രതിബദ്ധനായിരിക്കും. കാമാദികൾ അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവന് സാധനാ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, തടയും. തദപകമാത്, അത് മാറുമ്പോൾ അല്ലെങ്കിൽ അത് മാറുന്നതിനനുസരിച്ച് ആചരതി, അവന് ശ്രേയോ മാർഗത്തിൽ ആത്മീയ സാധനയിൽ അവന് പ്രവർത്തിക്കാൻ കഴിയും. തദഹ തദാചരണാ, ഇത് ആപേക്ഷികമാണ്. കാമാദികൾ എത്ര കുറയുന്നുവോ അത്രമാത്രം അവന് ആത്മീയ മാർഗത്തിൽ പുരോഗമിക്കാം. ആത്മീയ മാർഗത്തിൽ അവൻ എത്ര പുരോഗമിക്കുന്നോ അതിനനുസരിച്ച് അവന്റെ ഉള്ളിൽ നിന്ന് കാമാദികൾ ഒഴിഞ്ഞു പോകും. പരസ്പര സാപേക്ഷമായേ സംഭവിക്കത്തുള്ളൂ. ഒന്ന് നേടിയിട്ട് മറ്റൊന്നിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. ആദ്യം കാമാദികളെല്ലാം ഒഴിവാക്കിയിട്ട് പിന്നെ സാധനങ്ങൾ അനുഷ്ഠിക്കാം, അത് സാധ്യമല്ല. അല്ലെങ്കിൽ സാധനമൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനെ പ്രാപിച്ചിട്ട് പിന്നെ കാമാദികൾ പോകട്ടെ, അതും സാധ്യമല്ല. ഇത് പരസ്പര സാപേക്ഷമായി ഒരേ സമയത്ത് തന്നെ സംഭവിക്കും. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തന്നെ ദോഷങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും. അതാണ് തദാചരണാ, അതിന്റെ ആചരണം കൊണ്ട് അതിന് എല്ലാം ഉപകരിക്കും. ജപവും തപവും ശ്രവണവും മനനവും സർവവും അതിന് ഉപകരിക്കും. ഈ കാമാദികളെ നശിപ്പിക്കുന്നതിന് അവനെന്ത് ചെയ്യുന്നു, പരാം ഗതിം മോക്ഷം യാതി, അവൻ പരമഗതിയായ ഈശ്വരപ്രാപ്തി രൂപത്തിലുള്ള മോക്ഷത്തെ അവൻ പ്രാപിക്കുന്നു. എന്നാ പരമമായ ഈശ്വരലാഭത്തെ ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുകയാണ്. അപ്പൊ ഈശ്വരീയ മാർഗത്തിൽ പ്രവർത്തിക്കുന്നു, അതിൽ പുരോഗതി ഉണ്ടാകുന്നില്ല, ജപധ്യാനങ്ങളിൽ മനസ്സുറയ്ക്കുന്നില്ല, ആശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇത്തരം പരാതികൾക്കെല്ലാം സമാധാനം അവരവരിൽ തന്നെയുണ്ട്. എന്താണ് ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താണ് ഇവിടെ പറഞ്ഞ ഈ വിഘ്നങ്ങൾ, കാമക്രോധാദി വിഘ്നങ്ങൾ ഉള്ളിലിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒരാൾക്കെതിലൊന്നും ആശിക്കുന്ന പുരോഗതി ഉണ്ടാകാത്തത്. പുരോഗതി ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് കാരണം അന്വേഷിച്ച് നമ്മൾ വേറൊരിടത്തും പോകേണ്ട കാര്യമില്ല. കാരണങ്ങളെല്ലാം നമ്മോടൊപ്പം തന്നെയുണ്ട്. ഉള്ളിൽ ഇതെല്ലാം ഇരിക്കുന്നതുകൊണ്ടാണ്. ഇത് മാറുന്നതിനനുസരിച്ച്, ഉള്ളിൽ തെളിയുന്നതിനനുസരിച്ച് അവന് ഈ ശ്രേയോ മാർഗത്തിൽ പുരോഗതി ഉണ്ടാകുന്നു. അതിന് ഈ ലോകത്തെ വിടേണ്ടി വരും. ഈ ലോകത്തെ ഇരുന്നു കൊണ്ട്, ഈ ലോകത്തെ പിടിച്ചു വെച്ചുകൊണ്ട് ഇതെല്ലാം കൂടി നേടാൻ, ഇതെല്ലാം കൂടി നടപ്പുള്ള കാര്യമില്ല. അത് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരൻ ആദ്യം പറഞ്ഞു, ഇതാണ് സന്യാസം, ഇതാണ് ത്യാഗം എന്ന് പറയുന്നത്. വേഷം മാറുന്നതും മറ്റും ഇതിനുപകരിക്കുമെങ്കിൽ മാത്രമേ അർത്ഥവത്താകത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിനൊന്നും യാതൊരു കാര്യവും. അതുകൊണ്ട് ത്യാഗത്തെ ഇവിടെ ഭഗവാൻ തന്നെ സ്തുതിക്കുകയാണ്. അത് ശ്രേയസ്സിലേക്ക് നയിക്കുന്നുകൊണ്ട് അതിനെ സ്തുതിക്കുന്നു. വിമുക്ത കൗന്ദേയ തമോദ്വാരേ സ്ത്രിഭിർനര ആചരത്യാത്മനശ്രേയ തതോ യാതി പരാം ഗതിം ശാസ്ത്രവിധിം ഉത്സൃജ്യ വർത്തതേ കാമകാരത ന സ സിദ്ധിം അവാപ്നോതി ന സുഖം ന പരാം ഗതിം. സർവസ്യേദസ്യ ആസുര സമ്പത് പരിവർജനസ്യ ശ്രേയ ആചരണസ്യ ച ശാസ്ത്രം കാരണം. ശാസ്ത്രപ്രമാണാദ് ഉഭയം ശക്യം കർത്തും ന അന്യഥ. അതഹ യ ശാസ്ത്രവിധിം, ശാസ്ത്രം വേദ തസ്യ വിധിം കർത്തവ്യ അകർത്തവ്യ ജ്ഞാന കാരണം വിധി പ്രതിഷേധാഖ്യമുത്സൃജ്യ തിക്വാ വർത്തതേ കാമകാരത കാമപ്രയുക്ത സൻ സസിദ്ധിം പുരുഷാർത്ഥയോഗ്യതാം അവാപ്നോതി നാപ്യസ്മിൻ ലോകേ സുഖം നാപി പരാം പ്രകൃഷ്ടാംഗതിം സ്വർഗം മോക്ഷം വാ. സർവസ്യേതസ്യ ആസുര സമ്പത് പരിവർജനസ്യ ശ്രേയാചരണസ്യ ശാസ്ത്രം കാരണം. കാരണം ഈ അധ്യായത്തിൽ, പതിനാറാം അധ്യായത്തിൽ 23-24 ശ്ലോകങ്ങൾ വരെ കൂടുതലും ചർച്ച ചെയ്തത് ആസുര സമ്പത്തിനെ കുറിച്ചാണ്. അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു വന്നതിനു വേണ്ടി, അത് അറിഞ്ഞു ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. ദൈവീ സമ്പത്ത് ആർജിക്കണം. ദൈവീ സമ്പത്തിന്റെ ആർജനത്തിന് തടസ്സമായിരിക്കുന്ന ആസുര സമ്പത്താണ്. ആസുര സമ്പത്തിനെ ഒഴിവാക്കണമെങ്കിൽ അതറിയണം. ആസുര സമ്പത്ത് അറിയാത്ത ആരുമില്ല, എല്ലാ ജീവന്മാർക്കും അറിയാം. കാരണം ഈ ആസുര സമ്പത്ത് എന്ന് പറയുന്ന അവന്റെ ഉള്ളിലിരിക്കുന്ന അവനവന്റെ ഉള്ളിൽ അവനവന് നല്ലവണ്ണം അറിയാം. ഭഗവാൻ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്റെ ഉള്ളിൽ എന്താണെന്ന് ഈശ്വരനെക്കാളും വ്യക്തമായി എനിക്കറിയാം. പിന്നെ എന്തിനു വേണ്ടി ഇത് പറയുന്നു? പക്ഷെ ഈ ഉള്ളിലിരിക്കുന്നത്, ഈ സമ്പത്ത് ആസുരമാണെന്ന് തിരിച്ചറിയുന്നില്ല. ഇവിടെ ഉപദേശിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. ഉള്ളു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, ഉള്ളിലിരിക്കുന്ന ഇത് ഈ സമ്പത്ത് ആസുരമാണ്, ദൈവമല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അജ്ഞന്മാരായിരിക്കുന്ന സർവർക്കും സ്വപ്നപ്രത്യക്ഷമാണ് അവനവന്റെ അന്ധകരണം. അവിടെ ഉണ്ടാകുന്ന വികാര വിചാരങ്ങളെല്ലാം അവരവർക്കറിയാം. ഒന്ന്, അത് ആസുരമാണ് എന്നറിയുക. രണ്ടാമത്, അത് ഹേയമാണ്, അതായത് ത്യാജ്യമാണ്, ഉപേക്ഷിക്കേണ്ടതാണെന്നറിയുക. ഈ രണ്ട് കാര്യങ്ങളും ഭഗവത് ഉപദേശം കൊണ്ടേ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഗുരുവിന്റെ ഉപദേശം കൊണ്ടേ അറിയാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്, അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ഒരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടില്ല, അതാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. സാക്ഷ്യപ്രത്യക്ഷമെന്ന് പറയും, കാമം, ക്രോധം, ലോഭം, ഇതെല്ലാം ഒരുവന്റെ അന്ധകരണത്തിൽ പ്രത്യക്ഷപ്പെട്ട സംസ്കാര രൂപത്തിലിരുന്ന് അറിയത്തില്ല. അത് പ്രത്യക്ഷമായി കഴിഞ്ഞാൽ അത് സാക്ഷി ചൈതന്യം തന്നെ പ്രകാശിപ്പിക്കുന്നു എന്നാണെന്ന് വെച്ചാൽ അതിന് മറയാൻ പറ്റത്തില്ല. ആ നിമിഷം തന്നെ അത് അത് അനുഭവത്തിൽ വരികയാണ്. എങ്ങനെ? ഞാൻ കാമിയാണ്, ഞാൻ ക്രോധിയാണ്, ഞാൻ ലോഭിയാണ്, ഈ തരത്തിൽ ആ നിമിഷം തന്നെ, രണ്ട് നിമിഷത്തിലല്ല സംഭവിക്കുന്നത്, സ്വാത്മ സംവേദ്യമായി തീരുന്നതാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോഴും ഇത് ആസുരമാണെന്നറിയുന്നില്ല, അതിന് വിവേകം വേണം. ഉപേക്ഷിക്കേണ്ടതാണെന്ന് തിരിച്ചറിവുണ്ടാകുന്നില്ല. അതുണ്ടാകുന്നതിന് വേണ്ടി അതാണ് ആസുര സമ്പത് പരിവർജനസ്. അങ്ങനെ ഒരു വിവേകം ഉണ്ടാകുമ്പോഴാണ് അടുത്ത് ശ്രേയ ആചരണസ്യ, പിന്നെ ശ്രേയസ്സിലേക്ക് തിരിയുന്നത്. അപ്പോൾ തന്നിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ഇതൊന്നുമല്ല ശ്രേയസ്സിന് ഉപകരിക്കുന്നതെങ്കിൽ പിന്നെ ശ്രേയസ്സിന് എന്താണ് ഉപകരിക്കുന്നത്? അതിനെക്കുറിച്ച് അവൻ അന്വേഷിക്കും. അപ്പോൾ ശ്രേയ ആചരണം അവന്റെ കർത്തവ്യമായി വരും. അതിന് ശാസ്ത്രം കാരണം. അതിന് ഒരേ ഒരു കാരണം, ശാസ്ത്രം മാത്രമാണ്. കാരണം നമ്മളിപ്പോൾ എന്തിൽ നിന്ന് മനസ്സിലാക്കുന്നു? ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അത് തുടക്കത്തിലേ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പോൾ ശാസ്ത്രമാണോ ഇത്? ഭഗവാന്റെ ഉപദേശമല്ലേ എന്ന് ചോദിക്കും. ഭഗവാന്റെ ഉപദേശം തന്നെയാണ് ശാസ്ത്രം. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ്, ഭഗവാൻ അന്ന് ഉപദേശിച്ചു, അതിന് മുമ്പേ ഉപദേശിച്ചു എന്ന് പറഞ്ഞു. കൽപ്പത്തിന്റെ ആദിയിലെ ഞാൻ ഉപദേശിച്ചു. യുവസ്വാൻ മനഹേ മനവേ പ്രാഹ എന്നാ ഉപദേശ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇതെന്നും ഇത് നിലനിൽക്കുന്ന ഏത് രൂപത്തിൽ? ശാസ്ത്ര രൂപത്തിലാണ്, ഉപദേശ രൂപത്തിലാണ് ഇത് നിലനിൽക്കുന്നത്. ശാസ്ത്രം എന്ന് വെച്ചാൽ അതിന് വേറെ അർത്ഥമൊന്നുമില്ല, ഉപദേശം എന്നേ അർത്ഥമുള്ളൂ. ശാസ് അനുശിഷ്ടവും, ശാസ്ത്രധാതുവിന്റെ അർത്ഥം അനുശാസന ഉപദേശം എന്നാണ്. അല്ല, ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന പോലെ ബൈൻഡിട്ട തടിച്ച പുസ്തകം എന്നല്ല. അത് കരുതിയിട്ടാണ് ഇതാരും തുറക്കാതിരിക്കുന്നത്. ശാസ്ത്രം എന്ന് വെച്ചാൽ അതാണെന്നാണ് ധരിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രസിൽ ഉണ്ടാക്കിയെടുത്ത സാധനമൊന്നാണ്. അത് ഉപദേശമാണ്. ശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമേ ഉള്ളൂ. അത് യുവസ്വാനിൽ നിന്നിങ്ങനെ ഭഗവാൻ അവിടെ മുതലേ അതിങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ്. പിന്നെ അനേക അവതാരങ്ങളിലൂടെ അതിങ്ങനെ തുടർന്നു പോകും. എന്നും ഉപദേശ രൂപത്തിൽ ശാസ്ത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ദോഷത്തെ ഒഴിവാക്കുന്നതിനും ശ്രേയസ്സിനെ ആചരിക്കുന്നതിനും കാരണമായിരിക്കുന്നത് ശാസ്ത്രം മാത്രമാണ്. അതുകൊണ്ട് അതിനെ നിന്ദിക്കരുത്. അതിലൊരിക്കലും അലംഭാവം വരാൻ പാടില്ല, അതും പാടില്ല. അലംഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ശാസ്ത്രങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു, ഇനി എനിക്ക് ഉപദേശത്തിന്റെ ആവശ്യമില്ല, ഞാൻ പൂർണ്ണനായി കഴിഞ്ഞു, അല്ലെങ്കിൽ ഉപദേശം എന്റെ മാർഗമല്ല, ഞാൻ യോഗിയാണ്, ത്യാഗിയാണ്, കർമ്മിയാണ്, ഇങ്ങനെയൊന്നും ഒരിക്കലും കരുതരുത്. ഉപദേശം കൂടാതെ ഇതിനൊന്നിനും ഒരു അനുഷ്ഠാനത്തിനും നിലനിൽക്കില്ല. യോഗം ചെയ്യണം, അതിന് പതഞ്ജലിയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യോഗിയുടെ ഉപദേശം സ്വീകരിച്ചേ പറ്റൂ. ഭക്തി വേണമോ? അതിന് ഉപദേശങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. ജ്ഞാനത്തിനും അത് കൂടിയേ പറ്റൂ. അതുകൊണ്ട് പറയുന്നത് ശാസ്ത്രപ്രമാണാത് ഉഭയം ശക്യം കർത്തം. ശാസ്ത്രപ്രമാണം കൊണ്ട് മാത്രമേ ഉഭയം ശക്യം കർത്തും ഇത് രണ്ടും ചെയ്യാൻ പറ്റും. എന്താണ്? ദോഷത്തെ പരിഹരിക്കുക, നന്മയെ സ്വീകരിക്കുക. നാണ്യത മനസ്സ് ഉപദേശത്തെ ആഗ്രഹിക്കുന്നു, മനസ്സ് ഗുരുവിനെ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ട്? ഗുരു സാമീപ്യത്തെ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം അവിടെ വാസ്തവത്തിൽ മനസ്സാഗ്രഹിക്കുന്നത്. അവന്റെ കാമനകൾ പലതായിരിക്കും, പക്ഷെ അവന്റെ മനസ്സാഗ്രഹിക്കുന്നത് എന്താണ്? ഗുരു ഉപദേശമാണ് ആഗ്രഹിക്കുന്നത്. ഗുരുവിന്റെ വാക്കിനെ ആഗ്രഹിച്ചിട്ടാണ് ഗുരുവിന്റെ സാമീപ്യത്തെ ഒരാൾ ആഗ്രഹിക്കുന്നത്, ഒരു ജീവൻ ആഗ്രഹിക്കുന്നത്. കാരണം ഗുരു ഉപദേശത്തിലൂടെ മാത്രമേ മനസ്സിൽ വെളിച്ചമുണ്ടാകുമെന്ന് മനസ്സിനറിയാം. അവനൊരു പക്ഷെ അവനിലിരിക്കുന്ന ഈ മുമ്പ് പറഞ്ഞ കാമാദികൾ അതെല്ലാം മറച്ചു വച്ചാലും മനസ്സിനറിയാം എന്താണോ ഗുരുവിന്റെ ഉപദേശം വേണം. ഈ വെളിച്ചവും ഇരുട്ടും ഒക്കെ എവിടെയായിരിക്കുന്നു? മനസ്സിലാണ്. വിവേകവും മനസ്സിലായിരിക്കുന്നു. അത് മനസ്സെപ്പോഴും ഗുരു സാമീപ്യത്തെ ആഗ്രഹിക്കുന്നതുകൊണ്ട്, കാരണം അത് വെളിച്ചത്തെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ അഹംഭാവത്തോടുകൂടി ഞാനെന്ന് കരുതുന്ന അഹംഭാവം അതൊക്കെ തിരസ്കരിക്കാൻ ഒരുപക്ഷെ ആഗ്രഹിച്ചാലും മനസ്സത് ആഗ്രഹിക്കും. കാരണം അതുകൊണ്ട് മാത്രമേ, ആ ഉപദേശം കൊണ്ട് മാത്രമേ ഇത് രണ്ട് സാധ്യമാകുന്ന അന്യഥ പറയുന്നു, മറ്റു ഒരു വഴിയുമില്ല എന്നാണ്. അതഹ അതുകൊണ്ട് ഈ ശാസ്ത്രവിധിയും ഉസൃജ്യ ശാസ്ത്രം വേദ പറയും. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണോ പരമമായിട്ട് വേദം തന്നെ. അങ്ങേറ്റം നമുക്ക് ചിന്തിച്ചാൽ വേദം, അത് വേദത്തിൽ തന്നെ പറയുന്ന എന്താണ്? സൃഷ്ടിയുടെ ആരംഭത്തിൽ, ആരംഭം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ കൽപ്പാതിയിൽ ഈശ്വരൻ നിശ്വാസരൂപത്തിൽ ഈ വേദത്തെ പ്രകടമാക്കി. ആർക്ക് പ്രകടമാക്കി? ഋഷിമാർക്ക്. അതുകൊണ്ടാണ് ഋഷിമാരെ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയുന്നത്. അവരുടെ ശുദ്ധമായ അന്ധകരണത്തിൽ വേദം പ്രകടമായി. അങ്ങനെ അവരിൽ ആത്മബോധമുണ്ടായി. അതാണ് ഇവിടെ ഗീതയിൽ ഭഗവാനും പറഞ്ഞത്, ഞാനിത് ആദ്യം ഉപദേശിച്ചു, അത് പരമ്പരയായി തുടരുന്നു എന്ന് പറയുന്നതാണ്. വേദം അനാദിയാണെന്നും അപൗരുഷേയമെന്ന് പറയുന്നതിനും കാരണം അതാണ്. മറ്റ് ശാസ്ത്രങ്ങളെല്ലാം പൗരുഷേയങ്ങളാണ്. എന്താണ് അപൗരുഷേയവും പൗരുഷേയവും തമ്മിലുള്ള വ്യത്യാസം? പൗരുഷേയം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പുസ്തകം എഴുതുന്നു, അവിടെ നമ്മൾ ചിന്തിക്കുന്നു, നമ്മുടെ ഭാവനയിൽ നമ്മൾ ആവിഷ്കരിക്കേണ്ട വിഷയങ്ങളെ കാണുന്നു, എന്നിട്ട് അതിനെ പറയുന്നു അല്ലെങ്കിൽ എഴുതുന്നു, പിന്നെ അതിനെ ചിന്തിച്ച് പല രൂപഭാവങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നു. അവിടെയെല്ലാം പുരുഷയത്നമാണ് മുഖ്യമായിരിക്കുന്നത്. ഭാവന യത്നം കൊണ്ടുണ്ടാകുന്നതാണ്. വാഗേന്ദ്രിയത്തിന്റെ പ്രവൃത്തി, അതായത് പറയുക, അത് യത്നം കൊണ്ടുണ്ടാകുന്നതാണ്. എഴുതുക, ഹസ്തേന്ദ്രിയത്തിന്റെ പ്രവൃത്തി, അത് യത്നം കൊണ്ടുണ്ടാകുന്നതാണ്. ഇതെല്ലാം കർമ്മഫലമാണ്, എന്നുവെച്ചാൽ പുരുഷകൃതമാണ്. പൗരുഷേയം എന്ന് പറഞ്ഞാൽ പുരുഷകൃതം. അപ്പൊ നമ്മുടെ സാഹിത്യ സൃഷ്ടികളെല്ലാം പുരുഷകൃതമാണ്. അപൗരുഷേയം എന്ന് പറയുമ്പോഴോ അത് പുരുഷകൃതമല്ല. അതായത് ഋഷിയുടെ അന്ധക്കരണം സാധാരണ ജീവന്മാരുടെ അന്ധക്കരണം പോലെ, സാധാരണ ജീവന്മാരുടെ അന്ധക്കരണം സത്വരജ തമോ ബാഹുല്യമുള്ളതാണ്. കൃതി അല്ലെങ്കിൽ പ്രയത്നം എന്ന് പറയുന്നത് രജസിന്റെ കാര്യമാണ്. അവൻ ഇച്ഛിക്കുന്നു, അവനിൽ കൃതി പ്രയത്നം ഉണ്ടാകുന്നു, അവൻ സൃഷ്ടിക്കുന്നു, സാഹിത്യത്തെ സൃഷ്ടിക്കുന്നു. ആത്മീയ സാഹിത്യമായാലും ശരി, മറ്റേത് സാഹിത്യമായാലും ശരി, അത് കൃതിയുടെ ഫലമാണ്, യത്നത്തിന്റെ ഫലമാണ്, രജസിന്റെ കാര്യമാണ്. അതെല്ലാം പൗരുഷേയമാകുന്നു. അത് ആധ്യാത്മികശാസ്ത്രമായാലും ശരി, പൗരുഷേയമാണ്. മറ്റ് ഭൗതികശാസ്ത്രങ്ങളോ സാഹിത്യ സൃഷ്ടികളോ മാത്രം ഉദ്ദേശമല്ല പറയുന്നത്. കൃതിയിലൂടെ എന്ത് പ്രകടമായാലും അതെല്ലാം പൗരുഷേയമാണ്. വേദം പ്രകടമായത് അങ്ങനെയല്ല, അല്ലെങ്കിൽ വേദം പ്രകടമാകുന്നത് എന്നായാലും ഏത് കാലത്തും ഋഷിയിൽ വേദം പ്രകടമാകുന്നത് അങ്ങനെയല്ല, അത് അപൗരുഷേയമാണ്. അപൂർഷേയത്തിന്റെ പ്രത്യേകത എന്താണ്? രജസ്സിന്റെ കാര്യമായിരിക്കുന്ന കൃതി അല്ലെങ്കിൽ യത്നം അവിടെ പ്രവർത്തിക്കുന്നില്ല. ഋഷിയുടെ സാത്വികമായ ഏകാഗ്രമായ മനസ്സിൽ ഈ രജസ്സിന്റെ സഹായമില്ലാതെ തന്നെ ഈശ്വരപ്രേരണയാൽ അത് പ്രകടമാകുന്നു. അവിടെ എന്തെങ്കിലും പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ പ്രവൃത്തിയാണ്, ജീവന്റെ പ്രവൃത്തിയാണ്. നമ്മിൽ എന്തെങ്കിലും പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ജീവന്റെ പ്രവൃത്തിയാണ്. അവിദ്യ, കാമം, മോഹം എന്നെല്ലാം പറയുന്നതിന് അധീനമായ യത്നങ്ങളാണ് ജീവന്മാരുടെ ഉള്ളിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ജീവന്റെ സൃഷ്ടിയെല്ലാം പൗരുഷയുമായി പോകുന്നത്. ഋഷിയുടെ മനസ്സിൽ അങ്ങനെയല്ല. അപൂർഷയെന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ഇവിടെ ഈശ്വരപ്രേരണ മാത്രം. എന്തുകൊണ്ടാണ്? കൃതിക്ക് കാരണമായിരിക്കുന്ന അഹന്ത അവിടെ നശിച്ചിരിക്കുന്നു. അഹംഭാവം അവിടെ ഇല്ല. അഹംഭാവം ഉണ്ടെങ്കിൽ അവന് യത്നം ചെയ്യാൻ പറ്റും. പിന്നെ അവനിൽ എങ്ങനെ യത്നം നടക്കുന്നു? അവന്റെ കരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ആര്? ഈശ്വര സാന്നിധ്യം. ഈശ്വരപ്രേരണ കൊണ്ട് അവന്റെ കരണങ്ങൾ പ്രവർത്തിക്കുന്നു, അവന്റെ മനസ്സ് പ്രവർത്തിക്കുന്നു, അവന്റെ വാഗേന്ദ്രിയമോ ഹസ്തേന്ദ്രിയമോ എല്ലാം പ്രവർത്തിക്കാം. ശുദ്ധമായ സാത്വിക ഭാവത്തിൽ അവന്റെ ഉള്ളിൽ പ്രകടമാകുന്നതിനാണ് മന്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ പ്രകടമാകുന്നത് അഹന്താകാര്യമായിരിക്കുന്ന കൃതി അല്ലെങ്കിൽ പ്രയത്നം, ഇതിനെല്ലാം കാരണമായിരിക്കുന്ന രജസ്, അതൊന്നും അവിടെ പ്രവർത്തിക്കാത്തത് കൊണ്ട് അപൗരുഷേയം എന്ന് പറയുന്നു. അതാണ് അപൗരുഷേയം എന്ന് പറയുന്നതിന്റെ താല്പര്യം. അത് ശ്രുതി തന്നെ പറയുന്നു, നമ്മൾ മുമ്പും പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഇത് കണ്ടെത്തുന്നതല്ല, ഞാൻ ഇത് വെളിപ്പെടുത്തുന്നു എന്ന് യമദേവന്റെ ഉപദേശത്തിൽ പറയും. പലപ്പോഴും നമ്മളത് പരാമർശിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഋഷിയുടെ മനസ്സിൽ ഈശ്വരൻ വെളിപ്പെടുത്തിയാൽ അത് അപൗരുഷേയമാണ്. നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലോ അത് പൗരുഷേയമോ? അതുകൊണ്ട് പരമാത്മതത്വം, ഈശ്വരതത്വം ഈശ്വരൻ വെളിപ്പെടുത്തിയതാണ് വേദം, അതാണ് ആർഷം, അതാണ് അപൗരുഷേയം. അതാണ് അപൗരുഷേയം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം. അവിടെ ജീവയത്നം ഇല്ല. അത്രയും സ്വീകരണയോഗ്യമായ ഈശ്വരകൃപയെ സ്വീകരിക്കുന്നതിന് യോഗ്യമായ പവിത്രമായ ഉത്തമമായ പാത്രത്തിൽ മാത്രമേ അത് പ്രകടമാകത്തുള്ളൂ. അവരെയാണ് നമ്മൾ ഋഷിമാരെന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വേദത്തെ എടുക്കുന്നു. വേദത്തെ നമുക്ക് അങ്ങനെ സ്വീകരിക്കാം, അപൗരുഷേയമായ മന്ത്രാത്മകമായ വേദം എന്ന് നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ഇന്നുള്ള ഉപദേശങ്ങളോ അതെല്ലാം വേദമൂലകം, ഋഷിമാരിൽ നിന്ന് തുടങ്ങിയതാണ്, അനാദി പരമ്പരയിൽ പെടുന്നതാണത്. സമ്പ്രദായം എന്ന് പറയുന്ന അതാണ്, ആത്മവിദ്യാ സമ്പ്രദായത്തിൽ പെടുന്നതാണ് ഇന്നുള്ള ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളല്ല. വേദമൂലകമായതുകൊണ്ട് അതും പ്രമാണമാണ്. വേദത്തെ ആശ്രയിക്കുന്നതുകൊണ്ട് അപ്പൊ അതിൽ ശ്രദ്ധിക്കണം. അതാണ് അർജുനോട് ഭഗവാൻ പറയുന്നത്, തസ്യ വിധിയും കർത്തവ്യ അകർത്തവ്യ ജ്ഞാന കാരണം വിധിപ്രതിഷേധാഖ്യം. അപ്പൊ വേദത്തിൽ നിന്ന് വിധിപ്രതിഷേധങ്ങളെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ വേദമൂലകമായിരിക്കുന്ന മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കുക. ഇവിടെ രാമാനുജാചാര്യത്തിൽ പറയും, വേദം എന്ന് പറയുന്നുണ്ട്, ആ വേദത്തെ മാത്രം എടുക്കണ്ട, ഇതിഹാസ പുരാണാദികളെല്ലാം സ്വീകരിക്കുക. വേദത്തെ അനുസരിക്കുന്ന എല്ലാ ഋഷിമാരുടെ ഉപദേശങ്ങളെയും ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെയും എല്ലാം സ്വീകരിക്കുക. ചുരുക്കത്തിൽ അങ്ങനെയുള്ള സദുപദേശങ്ങളെല്ലാം അതാണ് കർത്തവ്യ അകർത്തവ്യ ജ്ഞാനത്തിന് കാരണമായിരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നെല്ലാം ഉള്ള അറിവിന് കാരണമായിരിക്കുന്നത് ഗുരു ഉപദേശമാണ് എന്ന് ചുരുക്കം. ഇവിടെ ഇത് പ്രത്യേകം എന്തുകൊണ്ട് പറയുന്നു, അർജുനന്റെ ഈ പരിസ്ഥിതിയെ കണ്ടുകൊണ്ട് പറയുകയാണ്. അർജുനനാകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോ ഇവിടെ അർജുനന്റെ വിഷയം എന്താണ്, എന്താണ് കർത്തവ്യം, എന്താണ് അകർത്തവ്യം എന്ന് തിരിച്ചറിയാൻ വയ്യ. ഇപ്പോ എങ്ങനെ അത് തീരുമാനിക്കും, പറയുന്നു ആ വേദവിധിയെ നീ പിന്തുടരുക. അപ്പൊ അർജുനന്റെ മുമ്പിൽ വേദമുണ്ടോ? ഇല്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ഉപദേശം തന്നെയാണ് വേദം. ഭഗവാന്റെ ഉപദേശമായിരിക്കുന്ന വേദത്തെ സ്വീകരിക്കുക ആണ് ഗീത ഉപനിഷത്തെന്ന് പറഞ്ഞ് നമ്മൾ തുടക്കത്തിൽ അത് പറഞ്ഞു. അതിനെ സ്വീകരിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. ഇതുവരെ ഭഗവാൻ അർജുന ഉപദേശിച്ചു എന്താണ് കർത്തവ്യം, അത് വേദത്തെ പിന്തുടർന്ന് വരുന്നതാണ്. വിധി പ്രതിഷേധാക്കിയും അവിടെ പറയുന്നുണ്ട് ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാൻ പാടില്ല, അതിനനുസരിച്ച് പോവുക എന്നർത്ഥം. വേദത്തിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. വേദം ദീർഘജസ്സാമ അധർവ രൂപത്തിലുള്ള ശബ്ദരാശി, അത് വേദമെന്ന് പറയും. അല്ലെ ഇനി കേവലം ഓം പ്രണവം, അതാണ് വേദമെന്ന് പറയും. അതിനകത്ത് തന്നെ അടങ്ങിയിരിക്കുന്നു പലതരത്തിൽ വ്യാഖ്യാനിക്കും. ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും ശരി, അത് ഭഗവതുപദേശമാണ്. അതാണ് അവിടെ മുഖ്യം. അതിനെ ഉത്സൃജ്യ വിട്ടിട്ട് ത്യജിച്ചിട്ട് തെക്വാ വർത്തതേ കാമകാരത കാമപ്രയുക്തസൻ കാമപ്രയുക്തനായി, അവിടെയാണ് തകരാറ്. ഈശ്വരൻ തന്റെ നിയമത്തിന് വിധേയമായി സൃഷ്ടിയിൽ സ്വാതന്ത്ര്യം കൊടുത്തെന്താണ്? ഇച്ഛാസ്വാതന്ത്ര്യം, ക്രിയാസ്വാതന്ത്ര്യം, ജ്ഞാനസ്വാതന്ത്ര്യം, ഈ മൂന്നിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് ജീവൻ. തന്റെ നിയമങ്ങൾ അതിൽ ചുമത്തിയിട്ടുണ്ടെങ്കിലും അവന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ അവൻ ദുരുപയോഗപ്പെടുത്തിയിട്ട് തന്റെ കാമങ്ങൾക്കനുസരിച്ച്, നേരത്തെ പറഞ്ഞല്ലോ കാമക്രോധലോഭങ്ങൾ, അതിനനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ ഗുരുപദേശത്തെ ചെവിക്കൊള്ളാതെ എന്ത് സംഭവിക്കുന്ന സസിദ്ധിം പുരുഷാർത്ഥയോഗ്യതാം അവാപ്നോതി, അവനൊരിക്കലും പുരുഷാർത്ഥത്തെ പ്രാപിക്കാൻ കഴിയത്തില്ല. പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ മോക്ഷം മാത്രമല്ല, ധർമാർത്ഥ കാമങ്ങളൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. മറിച്ച് നേരത്തെ പറഞ്ഞ ആസുര യോനികളിലേക്ക് പോകും. അവനാപ്യ അസ്മിൻ ലോകേ സുഖം നാപി പരാ പ്രകൃഷ്ടാംഗതിം സ്വർഗം മോക്ഷം, അവനീ ലോകത്തിൽ സുഖമില്ല, പരലോകത്തിൽ സുഖമില്ല, സ്വർഗത്തിൽ ഇനി മോക്ഷസുഖമോ അതുമില്ല, ഇതൊന്നും ലഭിക്കത്തില്ല എന്നല്ല. ഈ ലോകത്തിൽ സുഖം വേണമെങ്കിലും അവന് ശാസ്ത്ര മര്യാദ അനുസരിച്ച് ജീവിക്കുന്നു, എന്നാലേ ഈ ലോകത്തിൽ സുഖം ലഭിക്കത്തുള്ളൂ. പരലോകസുഖത്തിന് വേണ്ടിയാണെങ്കിലും വിഹിത കർമ്മങ്ങളെല്ലാം ചെയ്ത് സ്വർഗാദികളെ പ്രാപിക്കണം. മോക്ഷത്തിനാണെങ്കിലും ത്യാഗത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കണം. ഏതിനായാലും ശാസ്ത്രത്തെ ഉപദേശത്തെ സ്വീകരിച്ചേ മതിയാകൂ, അതിനുപേക്ഷിക്കരുതെന്ന് പറയുകയാണ്. യശാസ്ത്രവിധിം ഉസൃജ്യ വർത്തതേ കാമകാരത സിദ്ധിം അവാപ്നോതി സുഖം ന പരാംഗതിം തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാര്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മകർത്തുമിഹാർഹസി തസ്മാത് ശാസ്ത്രം പ്രമാണം ജ്ഞാനസാധനം തേ തവ കാര്യാകാര്യ വ്യവസ്ഥിതോ കർത്തവ്യാകർത്തവ്യ വ്യവസ്ഥായ, എന്താണ് കർത്തവ്യം എന്താണ് അകർത്തവ്യം എന്ന് നിശ്ചയിക്കുന്നതിന് ശാസ്ത്രം പ്രമാണമാണ്. അതാണ് വിവേകത്തിന് ഉപകരണമായിരിക്കുന്നത്. അതഹ അതുകൊണ്ട് ജ്ഞാത്വ ബുദ്ധ്വ ശാസ്ത്രവിധാനോക്തം, ശാസ്ത്രവിധാനത്തെ ശാസ്ത്രവിധാനത്തിൽ, ശാസ്ത്രത്തിന്റെ തന്നെ മറ്റൊരു പേരാണ് വിധാനം. വിവിധമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുകൊണ്ടാണ് അതിന് വിധാനം എന്ന് പേര് വന്നത്. അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വിധിരും വിധാനം ശാസ്ത്രമേവ, ശാസ്ത്രം തന്നെയാണ് വിധി അല്ലെങ്കിൽ വിധാനം എന്ന് പറയുന്നത്. ശാസ്ത്രവിധാനം കുര്യാതെന്ന കുര്യാദിത്യവൻ ലക്ഷണം, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന ഇതിനെ മനസ്സിലാക്കിയിട്ട് എന്നർത്ഥം. അടുത്ത എന്റെ അടുത്ത അധ്യായത്തിൽ പറയും എന്താണ് വിമർശിച്ചത് അശേഷേണ യഥേച്ഛസി തഥാഗുരു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ശരിക്കും ആലോചിച്ചതിന് ശേഷം നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുമെന്ന് പറയും. അത് പറഞ്ഞു കേൾക്കുമ്പോൾ ഇത് മനസ്സിലിരിക്കണം. എന്തുകൊണ്ടാണോ പലരും അത് വ്യാഖ്യാനിക്കുന്നത്, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നു കളഞ്ഞിട്ട് നിനക്കിഷ്ടമുള്ള ചെയ്യുക എന്ന് ഭഗവാൻ പറഞ്ഞതായിട്ടാണ്. എന്നുവെച്ചാൽ എന്തും ചെയ്യുന്നതിന് ഒരു സ്വാതന്ത്ര്യം ഗീതയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അത് വേറെ ഒരു പുസ്തകത്തിനും കൊടുക്കുന്നില്ലെന്നാണ് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. എന്തും ചെയ്യുന്നതിന് സ്വാതന്ത്ര്യം വേണമെങ്കിൽ എന്ത് വേണം? ഇതുവരെ പറഞ്ഞതെല്ലാം മറക്കണം. എന്നാലും എന്തും ചെയ്യാൻ പറ്റും. തോന്നി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മനസ്സിലിരുന്നാൽ പറ്റും? പറ്റത്തില്ല. അതാണ് ഗീതയുടെ മഹത്വം എന്ന് പറയുന്നവരുമുണ്ട്. ഗീതയുടെ മഹത്വം എന്താണ്? എല്ലാം ഉപദേശിച്ചതിന് ശേഷം അവസാനം പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ. പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന ഒന്നാണ്. പരമാർത്ഥത്തിൽ യാതൊരു സ്വാതന്ത്ര്യം അവിടെ കൊടുത്തിട്ടില്ല. വരച്ച വരയിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. കേട്ടാത്തൊന്നും എന്തോ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? വിമർശ ചെയ്തത് അശേഷിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ശരിക്കും ചിന്തിക്കുക. ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ ഒക്കും, നിന്നടത്ത് നിന്ന് അനങ്ങാൻ ഒക്കത്തില്ല. കാരണം ഇതൊക്കെ പറയുന്നത് എന്താണ്? ശാസ്ത്രവിധാനോക്തം. ഈ ശാസ്ത്രത്തിൽ എന്താണോ പറഞ്ഞാൽ അതുപോലെ ചെയ്യുക. അപ്പൊ പിന്നെ എന്തും ചെയ്യുന്ന എങ്ങനെ? നമ്മൾ പലരും എന്തും ചെയ്യുന്നത് ഈ ഒരു ബലത്തിലാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ അത് അവസാനിപ്പിച്ചോണം. ഗീതി പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ച് എന്തും ചെയ്യാൻ ഒരുമ്പടരുത്. അത് ഭഗവാൻ ഒരു സൂത്രത്തിൽ പറഞ്ഞിരിക്കുകയാണ്. കേട്ടാത്തൊന്നും എന്തിനുള്ള ലൈസൻസ് തന്നിരിക്കുകയാണ്. പക്ഷെ അതൊരു വലിയ ബന്ധനമാണ് വാസ്തവത്തിൽ. കാരണം വിമർശിക്കുക, നല്ലവണ്ണം ചിന്തിക്കുക. ചിന്തിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിൽ വരും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ശാസ്ത്രവിധാനോക്തം. ശാസ്ത്രത്തിൽ എന്ത് പറഞ്ഞു അത് മാത്രമേ ചെയ്യാവൂ. പിന്നെ എന്തും ചെയ്യുന്നെങ്ങനെ? പിന്നെ അവിടെ എന്താ പറഞ്ഞു? യഥേച്ഛസി. നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ പറഞ്ഞു. അതങ്ങനെ ശരിയാകും. കാരണം ഇതെല്ലാം നല്ലവണ്ണം ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? അവൻ പിന്നെ സന്മാർഗത്തെ ആഗ്രഹിക്കത്തുള്ളൂ, മോക്ഷമാർഗത്തെ അവൻ ആഗ്രഹിക്കത്തുള്ളൂ. അപ്പൊ ആ മോക്ഷമാർഗത്തിന് ഉപകരിക്കുന്നതെന്തോ അത് ചെയ്യുക എന്നാണ് എന്റെ താല്പര്യം. യഥേച്ഛസി തഥാഗുരു എന്ന് പറഞ്ഞു. അല്ല, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറയുകയാണ്. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഇത്ര ഉപദേശിക്കേണ്ട കാര്യമില്ലായിരുന്നു. ആദ്യമേ തന്നെ വിളിച്ചിട്ട് അർജുന നിനക്ക് ഇഷ്ടമുള്ള ചെയ്തോ. അപ്പൊ പിന്നെ ഇത്രയും ജോലി ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തെ ഈ പ്രയത്നം ഒഴിവായി കിട്ടിയാണ്. അപ്പൊ അങ്ങനെ അവിടെ പറയുന്നേ ഇല്ല. ഗീത അങ്ങനെ പറയുന്നു എന്നൊരിക്കലും ധരിക്കാനും പാടില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കേട്ടാൽ അതിവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ആരാണ്? രാമാനുജാചാര്യ. ശാസ്ത്രവിധി അനുസരിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? ശാസ്ത്രവിധിയെല്ലാം എല്ലാ ശാസ്ത്രങ്ങളും, നമ്മുടെ ഏത് ശാസ്ത്രമായാലും ശരി, എല്ലാ ശാസ്ത്രങ്ങളും മോക്ഷത്തിന് വേണ്ടി ഉപദേശിക്കുന്ന എല്ലാ ശാസ്ത്രങ്ങളിലും മോക്ഷത്തിന്റേതായ ഒരു വഴി കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ ശാസ്ത്രവിധികളെ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മോക്ഷമാർഗത്തിൽ പ്രവർത്തിക്കുക എന്നേ അർത്ഥമുള്ളൂ. ശാസ്ത്രങ്ങളെല്ലാം അതിനുവേണ്ടി ആയതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത്. അവിടെ പ്രത്യേകിച്ച് പറയുന്നു കർമ്മകർത്തം, കർമ്മം ചെയ്യണം. അർജുനോടും നേരിട്ട് പറയുകയാണ്, നിന്റെ സ്വധർമ്മം എന്താ അത് ചെയ്യുക. ഈ കർമ്മങ്ങൾ എന്തിനു വേണ്ടി? അതും മോക്ഷത്തിന് വേണ്ടിയാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയാണ്. അപ്പൊ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ശാസ്ത്രവിധാനമനുസരിച്ച് നീ ചെയ്യുക, അതാണ് പറയുന്നതിന്റെ താല്പര്യം. അപ്പൊ അവസാനം അർജുനൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ മനസ്സിൽ വരുന്ന എന്തായിരിക്കും? ഈ പറഞ്ഞ ഉപദേശങ്ങളായിരിക്കും. ഈശ്വരീയ മാർഗത്തിൽ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി ശാസ്ത്രമര്യാദ അനുസരിച്ച് പ്രവർത്തിക്കുക. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിയമം എന്താണ്? അറിവിനനുസരിച്ചാണ് ഇച്ഛ. ഈ ഒരു അറിവ് അവന്റെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അറിവിനനുസരിച്ച് അവൻ ഇച്ഛയ്ക്കും ആഗ്രഹിക്കും എന്താണ്? എനിക്കും ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അപ്പൊ യഥാ ഇച്ഛസി, ഏത് തരത്തിലാണോ നീ ഇച്ഛിക്കുന്നത് തഥാഗുരു, ആ തരത്തിൽ തന്നെ നീ പ്രവർത്തിച്ചോളൂ. അപ്പൊ ഈ മാർഗത്തിൽ നിന്ന് അവന് വ്യതിചലിക്കാൻ സാധ്യമല്ല. ശരിയായ മാർഗത്തിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ഉള്ള അറിവ് അവിടെ ഉണ്ടാകും. കുര്യാത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട. ഇത്യമൻ ലക്ഷണം തേനോക്തം സ്വകർമ്മ ഭഗവാൻ ഉപദേശിച്ചത് അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പറഞ്ഞതായ സ്വധർമ്മത്തെ കർത്തവിഹാരഹസ്യ, അതാണ് നീ ഇപ്പോ ഇവിടെ ചെയ്യേണ്ടത്. ഈ സന്ദർഭത്തിൽ ഇഹ എന്ന് പറയുമ്പോൾ ഈ സംസാരത്തിലൊന്ന് പൊതുവെ എടുക്കാം, അർജുനന് വേണ്ടി പ്രത്യേകം പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ ഈ സന്ദർഭത്തിൽ നീ ഇത്രയും വലിയ സങ്കടത്തിൽ ഈ വിഷമത്തിൽ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നീ ചെയ്യേണ്ടത് എന്താണോ ശാസ്ത്രത്തിൽ പറയുന്നതനുസരിച്ച് ചെയ്യണം. അപ്പോൾ അർജുനൻ ഇപ്പോൾ പോയി ഇനി ശാസ്ത്രമൊക്കെ എടുത്ത് മറിച്ച് നോക്കണോ? വേണ്ട, ശാസ്ത്രം തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ഗുരുക്കന്മാരെല്ലാം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രം തന്നെ, കാലാകാലങ്ങളിൽ മഹാത്മാക്കൾ അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ മഹാത്മാക്കളുടെ രൂപത്തിൽ ഉപദേശിക്കുന്നു, ഋഷിമാരുടെ രൂപത്തിൽ വെളിപ്പെടുത്തുന്നത് ഈ തത്വം തന്നെ. ഇതനുഷ്ഠിക്കുക എന്നാണ് ഇഹേതി കർമാധികാര ഭൂമി പ്രദർശനാർത്ഥം. കർമാധികാര ഭൂമി എന്ന് പറയുന്നത് എന്താണ്? ഈ മനുഷ്യജന്മം, ഈ ഭൂലോകം, ഇവിടെയാണ് കർമ്മത്തിന് അധികാരം. ഈ ലോകത്തിലേ ഉള്ളൂ, നരകത്തിനും ദേവലോകത്തിനും ഒന്നും ഇല്ല. എന്നുവെച്ചാൽ ഈ മനുഷ്യജന്മം എന്ന് പ്രത്യേകം പറയുകയാണ്. ഇവിടെ ശാസ്ത്രപ്രമാണമനുസരിച്ച് ചെയ്യുക. അതിന് വരുന്ന ഒരേ ഒരു ബുദ്ധിമുട്ട് ഇതാണെന്താണ്? ശാസ്ത്രം എന്താണെന്ന് നമുക്കറിയത്തില്ല. ഈശ്വര പ്രാപ്തിക്കുള്ള ആഗ്രഹമുണ്ട്. ശാസ്ത്രമെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും ശാസ്ത്രം വേണമോ? എന്നാ സംസ്കൃതം പഠിക്കണം. സംസ്കൃതം പഠിക്കാതെ എങ്ങനെ ശാസ്ത്രമാകും? എത്ര പറഞ്ഞാലും മനുഷ്യന്റെ തലയിൽ നിന്ന് കയറത്തില്ല. എത്ര പറഞ്ഞു കഴിഞ്ഞാലും വ്യാസഭവാൻ പറയുന്നു, ഞാൻ രണ്ട് കൈയും എന്റെ തലയിൽ വെച്ചും കൊണ്ട് എഴുന്നേറ്റ് എന്ന് പറയുന്നു എന്നാണ്. എന്നിട്ടും ആരും മനസ്സിലാക്കുന്നില്ല. സംസ്കൃതവും ശാസ്ത്രമാണ്, പക്ഷെ ശാസ്ത്രം സംസ്കൃതം മാത്രമല്ല, മലയാളവും ശാസ്ത്രമാണ്. ഇനിയെങ്കിലും ധരിക്കണം. ഗുരുവിന്റെ ഉപദേശമാണ് ശാസ്ത്രം. അത് ഭാഷ വേണമെന്നോ ഭാഷ വേണ്ടെന്നോ പറയാം, ഭാഷയില്ലാതെ ഉപദേശമാകാം. അതിനനുസരിച്ച് അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് മുഖ്യം. മറ്റതെല്ലാം നല്ലത് തന്നെ. സംസ്കൃതം അത് മാത്രമാണ് ശാസ്ത്രം, ധരിക്കരുത്. അതും മഹത്തായ ശാസ്ത്രം തന്നെ. ആ ഗുരുപദേശത്തെ സ്വീകരിച്ച് നീ എന്താണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയുക, അതാണ് ഇവിടെ ഭഗവാൻ 16 അധ്യായത്തിൽ ഉപദേശിച്ച് അവസാനിപ്പിക്കുന്നത്. 16 അധ്യായം തുടക്കം മുതൽ അഭയം സത്വസംശുദ്ധ്യർ ജ്ഞാനയോഗമ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ സ്തപ ആർജവം അഹിംസ സത്യമക്രോധ ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേഷ്വലോലുപ്തം മർദവം ഹ്രീരചാപലം തേജക്ഷമാധൃതി ശൗചം അദ്രോഹോ നാതിമാനിത ഭവന്തി സമ്പദം ദേവീം അഭിജാതസ്യ ഭാരത ദംഭോ ദർപ്പോദിമാനസ്ഥ പൗധപാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥസമ്പദമാസുരീ ദേവീ സമ്പദ് വിമോക്ഷായ നിബന്ധായ സുരീമത മാ ശുചസമ്പദം ദേവീ അഭിജാതോസി പാണ്ഡവ ദൗ ഭൂതസർഗോ ലോകേസ്മിൻ ൃത്തിവിചാരോ സത്യം തേഷു വിദ്യത്തെ യഥാഹുരീശ്വരം അപരസ്പരസംഭൂതം അന്യകാമഹേതുകം ഏതാം ദൃഷ്ടിം അവഷ്ടഭ്യാത്മാനോഹബുദ്ധയാഗ്രകർമാണ ഏ ശാസ്ത്രവിധാനോക്തം കർത്തുമിഹാർഹസി